ആടു യാത്രകൾ ചെയ്തതാമീ വഴിക്കവസാനമായി ഞാൻ പോയിടുന്നേ. ഒരുപാടു യാത്രകൾ ചെയ്തതാമീ വഴിക്കവസാനമായി ഞാൻ പോയിടുന്നേ. സ്വന്തങ്ങളെ എന്റെ ബന്ധങ്ങളെ, നിങ്ങൾക്കൊരുപാടു നന്ദി ഞാൻ ചൊല്ലിയിടുന്നേ. ഒരുപാടു നന്ദി ഞാൻ ചൊല്ലിയിടുന്നേ. കാലങ്ങളുണ്ടെന്നു ഞാനോർത്തു പോയി. നിനയാത്ത നേരത്ത് നാഥൻ വിളിച്ചെന്നെ, അവനുണ്ടവകാശം സ്രഷ്ടാവല്ലേ. ഇരുകൈയും ശൂന്യമായി ഇവിടേക്കു വന്നു ഞാൻ, ഇവിടുന്നേതാണ്ടൊക്കെ നേടിയിടുവാൻ. ഇറുകെ പിടിച്ചതും ഒരു തീപ്പിടിച്ചതും ഒരു നുള്ളിടുക്കാതെ പോകുന്നു ഞാൻ. കരയുന്നോരൻ പ്രിയർ നിറ കണ്ണോടുടയവർ, ഒരു നോക്കെന്നെ കണ്ടോരേ വരുമേ. ഒരു മാത്രയോർക്കണം ഒരു നാളിൽ നിങ്ങളും, ഇതുപോലൊരു യാത്ര ചെയ്തിടണം. അറിവോടുമല്ലാതെയുമെന്നിൽ വന്നതാം, കുറവുകൾ നിങ്ങൾ ക്ഷമിച്ചിടണം. പ്രിയനാഥൻ വാനിൽ വരും നേരം കാണാമാ, പ്രത്യാശയിൽ ഞാനും പോയിടുന്നേ. ഒരുപാടു യാത്രകൾ ചെയ്തതാമീ വഴിക്കവസാനമായി ഞാൻ പോയിടുന്നേ. സ്വന്തങ്ങളെ എൻ്റെ ബന്ധങ്ങളെ, നിങ്ങൾക്കൊരുപാടു നന്ദി ഞാൻ ചൊല്ലിയിടുന്നേ. ഒരുപാടു നന്ദി ഞാൻ ചൊല്ലിയിടുന്നേ. ഒരുപാടു നന്ദി ഞാൻ ചൊല്ലിയിടുന്നേ. ഒരുപാടു നന്ദി ഞാൻ ചൊല്ലിയിടുന്നേ.